ഇത്യാകാശവചസ്പഷ്ടം തത്സർവൈരപി വിശ്രുതം നാരദോ വിസ്മയം ലേഭേ നേദം ജ്ഞാതമിതി ബ്രുവന്യ. ഇയം ആകാശവാണി സർവൈഹി അപി വിശ്രുതം തത്കസ്ഥൈഹി സർവൈരപി സ്പഷ്ടം വിശ്രുതം. കിന്തു നാരദ വിസ്മയം ലേഭേ, വിസ്മയം പ്രാപ്തവാൻ, ഓ ആകാശവാണ്യാ ഉക്തം യത് സത്കർമ്മ കർത്തവ്യം ഇതി. കിം നാമ സത്കർമ്മ കർത്തവ്യം? സാധവഹ വദിഷ്യന്തി ഇത്യുക്തം. കിം നാമ സത്കർമ്മ സാധവഹ വദിഷ്യന്തി? കിം തത് കർത്തവ്യം? കം നാമ പൃച്ഛാമി ഇതി അജ്ഞാത്വാ നാരദഃ നേദം ജ്ഞാതമിതി ബ്രുവൻ വിസ്മയം ലേഭേ. ഇതം കിമപി മയാ മയാ ന ജ്ഞാതം, കിം കരിഷ്യാമി ഇതി ന ജാനാമി ഇതി ബ്രുവൻ വിസ്മയം ലബ്ധവാൻ.